തിന്മയെ ദൈവം സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിട്ടാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിട്ടാണ്, എന്നാ തിന്മകളെ സൃഷ്ടിച്ചു. ഇപ്പോ ക്രിസ്ത്യൻ ഇസ്ലാം വിശ്വാസം അനുസരിച്ച് അവന് തിന്മയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നന്മയും ചെയ്യാം. അപ്പോൾ അവിടെ അവൻ തിന്മയും നന്മയും, അവനവൻ നന്മയെ തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടവൻ നന്മയെ തിരഞ്ഞെടുക്കുന്നു? ഇവിടെ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല, എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടവൻ നന്മയെ തിരഞ്ഞെടുക്കുന്നു? കേട്ടില്ല. പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്. എന്നെ വീണ്ടും പറയേണ്ടി വരും. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നന്മയെ ചെയ്യുന്നു? ദൈവം തിന്മയും നന്മയും സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യൻ നന്മ ചെയ്ത് സ്വർഗത്തിൽ പോകുന്നു, എന്തുകൊണ്ട്? പറഞ്ഞതൊന്നും മനസ്സിലായില്ല. പറഞ്ഞു കഴിഞ്ഞാ യുക്തി ഒന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതാണ്. അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു. അതായത് ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രീ വില്ല് എന്ന് വെച്ചാൽ സ്വതന്ത്ര ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. അപ്പോൾ അവനെ സൃഷ്ടിച്ച് അവന് തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അവിടെ നന്മയും തിന്മയും സൃഷ്ടിച്ചു. അപ്പോൾ അവന് നന്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നന്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? സ്വർഗത്ത് പോകണമെങ്കിൽ അവനോട് നന്മയെ തിരഞ്ഞെടുത്തിട്ട് നന്മ പ്രവർത്തിക്കും. ആദ്യമേ പറഞ്ഞാണ്. അങ്ങനെ നന്മ പ്രവർത്തിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? അതിന്റെ ഫലമായി സ്വർഗത്ത് പോകും. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നതാണ് അവിടെ പറയുന്നത്. ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളുടെ ഒരു ജീവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സ്വർഗത്തിലെത്തിച്ചേരും, ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞ ഇതാണ്, ആ ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേരും. ഇപ്പൊ ലോകത്ത് നന്മയും തിന്മയും ഉണ്ടെങ്കിലും നന്മ ചെയ്യുക ചെയ്യുക എന്തുവരും? അവന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും, അവൻ ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേരും. ഇവിടുത്തെ പുസ്തകങ്ങൾ പറയുന്ന എന്താണ്? കർമ്മം ചെയ്താൽ, നല്ല കർമ്മം ചെയ്താൽ കർമ്മഫലം ഉണ്ടാവും, നല്ല കർമ്മഫലം ഉണ്ടാവും. പുണ്യം ചെയ്താൽ പുണ്യഫലം ഉണ്ടാവും, പാപം ചെയ്താൽ പാപഫലം ഉണ്ടാവും. അപ്പൊ പുണ്യഫലം ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ എത്തിച്ചേരാം എന്ന് തന്നെ ഇവിടെയും പറയുന്നു. പക്ഷെ ഇവിടെ സ്വർഗം ശാശ്വതം എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ പറയുന്നു. വ്യത്യാസമുള്ള അവർ പറയുന്നു സ്വർഗം ശാശ്വതമാണ്, അവിടെ സ്വർഗത്തിൽ പോയിരിക്കാം. അപ്പൊ ലോകത്ത് തിന്മയുണ്ട്, ദൈവം ലോകത്തെ സൃഷ്ടിച്ചു, അതിൽ ലോകത്തിന്റെ സൃഷ്ടിയിൽ തിന്മയുണ്ട് എന്ന് പറയുന്നുണ്ട്, ദോഷമൊന്നുമില്ല. നന്മ ചെയ്തവൻ നേരെ ദൈവത്തിന്റെ അടുത്ത് പോയാൽ അപ്പൊ എന്തുകൊണ്ടവൻ നന്മ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് അത് ചെയ്യാനുള്ള ഫ്രീ വില്ലുള്ളത് കൊണ്ട് അവനത് നന്മയും തിന്മയിലും നന്മയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവന് ദൈവം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് അമേരിക്കൻ ഫിലോസഫർ പ്ലേറ്റിങ്ക പുള്ളിയുടെ സിദ്ധാന്തമാണ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവച്ചത്. ഒരേവിൽ തിയോഡൈസി എന്ന് ഒരേവില്ലിലൂടെ ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ ന്യായീകരിക്കും. ദൈവം തെറ്റൊന്നും ചെയ്തിട്ടില്ല. തിന്മയൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ദൈവം തന്നെയാണ്. പക്ഷെ അത് ദൈവത്തിന്റെ അവരെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നെ മനുഷ്യൻ അത് ശരിക്കും ഉപയോഗിക്കും. പിന്നെ ഇതിനകത്ത് ഇതിനെ അംഗീകരിക്കാത്ത ഒരു ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കും. അത് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാള് അയാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് യുക്തി വേണമെന്നൊന്നുമില്ല. അയാൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരുപാട് ഗുണമുണ്ട്. ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ഗുണം? ദൈവത്തെ ഒരാള് ദൈവത്തെ ആശ്രയിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കുന്ന എന്തുകൊണ്ട്? അയാൾക്ക് ഒരാശ്രയമാണ്. എല്ലാ തരത്തിലും അയാൾക്ക് ആശ്രമിക്കാൻ പറ്റിയ ഒന്നാണ്. ദൈവമാണ് മറ്റേതിനേക്കാളും അയാൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കാൻ പറ്റിയ. അപ്പൊ അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തോട് പറയാം, ദൈവത്തിൽ നിന്ന് പരിഹാരം തേടാം. അപ്പൊ അയാൾക്ക് ദൈവം ആശ്വാസം കൊടുക്കും. അപ്പോ ദൈവം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദുർബലരായ വ്യക്തികളെന്ന് പ്രത്യേകം പറയും. അവരുടെ നിലനിൽപ്പിന് തന്നെ അത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കുന്നതിന് വേറെ യുക്തിയുടെ ആവശ്യമൊന്നുമില്ല. അതവർക്ക് ഗുണവും തോന്നും, നല്ലതും തോന്നും, അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നു. പിന്നെ വേറെ കൂട്ടരുണ്ട് ദൈവശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നവർ. അവർ ബുദ്ധിയുള്ളവര് തന്നെ. ബുദ്ധിയുള്ളവരാണെങ്കിലും അവരെന്ത് ചെയ്യുന്നു? അവരും വിശ്വസിക്കുന്നു. പക്ഷെ അവര് യുക്തിയിലൂടെ ദൈവത്തിന്റെ അസ്തിത്വം ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ സമർത്ഥിക്കാൻ അവർ ശ്രമിക്കുന്നു. അവരാണ് യുക്തി ഉപയോഗിക്കുന്നത്. അവര് ദൈവശാസ്ത്രമൊക്കെ പഠിക്കുന്നവരാണ്. അവര് ദൈവത്തിന്റെ പ്രചാരകന്മാരൊക്കെയാണ്, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ. ദൈവത്തെ കുറിച്ചൊക്കെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് കേവലം ഒരു വിശ്വാസമല്ല, ഇത് വ്യക്തിക്ക് നിരക്കുന്നതാണ്. കാരണം ദൈവവിശ്വാസമായിട്ട് സമൂഹത്തിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുക അതൊരു അന്ധവിശ്വാസമാണ്, നിങ്ങളെ ദൈവവിശ്വാസം ഒരു അന്ധവിശ്വാസമാണ്. അപ്പോൾ ദൈവത്തിന്റെ പ്രചാരകന്മാരുടെ ബാധ്യതയാണ് ഇത് അന്ധവിശ്വാസമല്ല എന്ന് തെളിയിക്കുക. അപ്പോൾ അവര് അതിനു വേണ്ടിയിട്ട് ആണ് ദൈവവിശ്വാസം അന്ധവിശ്വാസമല്ല, അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നിരന്തര യുക്തികൾ പ്രയോഗിക്കും. പക്ഷെ അടിസ്ഥാനം അവര് യുക്തിയിലൂടെയല്ല ദൈവത്തെ അംഗീകരിച്ചിരിക്കുന്നു. അവര് ദൈവത്തെ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിലൂടെയാണ്. പക്ഷെ അവിടെ യുക്തിയൊക്കെ പ്രയോഗിക്കുന്ന അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ടാണ്. അവർക്കത് ലോകത്ത് പ്രചരിപ്പിക്കണം, അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കണം. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തെ ലോകത്ത് പ്രചരിപ്പിക്കണം. പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? യുക്തികളെല്ലാം പ്രയോഗിക്കും. അത് ഏതിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ കമ്മ്യൂണിസം നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ വിശ്വസിച്ചുണ്ടായില്ലല്ലോ, ബാക്കിയുള്ളവരതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ പ്രചരിപ്പിക്കും. അതിങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കും. അടിസ്ഥാനപരമായി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. പക്ഷെ എന്റെ ജോലി അത് പ്രചാരകനാണെങ്കിൽ ഞാൻ അവിടെ പ്രത്യേക ശാസ്ത്രത്തെ പഠിപ്പിക്കും ആൾക്കാർ. അത് ഏതിനും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ദൈവത്തിന്, ദൈവത്തെ ഒരാള് അടിസ്ഥാനപരമായി വിശ്വാസമായി സ്വീകരിക്കുന്നു, സ്വീകരിച്ചിട്ട് അതിന്റെ പ്രചാരകനാണ്. ഇനിയിപ്പോ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ പോകും? ഓ, അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രചാരകരാകും. ദൈവത്തിൽ വിശ്വാസമില്ല, നിങ്ങൾ പലരും പറയും ദൈവത്തിൽ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ ദൈവത്തെ പ്രചരിപ്പിക്കുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ പ്രചാരകരാകാൻ പറ്റത്തില്ല. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് അതിന്റെ പ്രചാരകരാകാൻ പറ്റും, ദൈവത്തിന്റെ പ്രചാരകനാകാൻ പറ്റത്തില്ല. എല്ലാം വിശ്വാസമുണ്ട്. എല്ലാം വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും എന്താണോ, ഇപ്പൊ ദൈവവിശ്വാസം തന്നെ. ദൈവത്തെ, അപ്പോ ദൈവവിശ്വാസം എന്നൊരു ബാധ്യം, ദൈവം എന്താണെന്ന് ചോദ്യം വരും. അപ്പൊ എന്താണ് ദൈവം? എന്താണ് ദൈവം? എന്താണ് ദൈവം? വിശ്വാസം എന്ന് പറയുമ്പോ എന്താണ് ദൈവം? എന്താണ് എന്താണ് ദൈവം എന്ന് പറയുന്നത്? ദൈവം എന്ന് പറയുമ്പോൾ സർവജ്ഞൻ, സർവശക്തൻ, പരമകാരുണികനായ ഈശ്വരൻ. ആ ഈശ്വരനാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഭരിക്കുകയും ചെയ്യുന്നു. ആ അതുകൊണ്ട് തന്നെ ആ ഈശ്വരന് നമ്മളെ അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനുമുള്ള ശക്തിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒന്നിനാണ് ദൈവം എന്ന് പറയുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? ദൈവം. അപ്പോ അങ്ങനെ ഉള്ളൊരു ദൈവത്തെ നമുക്ക് വിശ്വസിക്കാനേ പറ്റും. എന്തുകൊണ്ട്? ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു ദൈവം നമ്മൾ വിശ്വസിക്കാതെ നമുക്ക് എന്താണ്, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വേറെ അറിവൊന്നുമില്ല. ആര് സൃഷ്ടിച്ചു, എപ്പോ സൃഷ്ടിച്ചു, ഒരറിവുമില്ല. അങ്ങനെ സൃഷ്ടിച്ചതാണ് ദൈവമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് വേറൊരു അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഇപ്പൊ ഗുരുവിന് നിങ്ങളെന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു. കാരണം ഗുരു എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷനാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സമീപ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഗുരുവിനെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയും. ദൈവം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ചരിത്രത്തിലുള്ള ഒരാളല്ല. ഈ ചരിത്രമൊക്കെ ഉണ്ടാക്കിയ ആളാണ്, ഇതിനൊക്കെ മുമ്പുള്ള ഒരാളാണ് ദൈവം. ഇതിനൊക്കെ സൃഷ്ടിച്ച ആളാണ്, സൃഷ്ടികർത്താവായിട്ടാണ് നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ എന്ത് ചെയ്യണം, നമുക്ക് വിശ്വസിക്കാനേ പറ്റും. മനസ്സിലായോ? അവിടെയാണ് ഈ വിശ്വാസത്തിന്റെ ആവശ്യം. അല്ല പറയണു ദൈവം എന്താണ്, ഈ ഇരിക്കുന്ന പുസ്തകം തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യം, അതൊക്കെ ആർക്കും പറയാം. മനസ്സിലായോ? ഒരാൾ പറയും ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നീ തന്നെ. അല്ലെങ്കിൽ ഒരാൾ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ഛനും അമ്മയാണ് മക്കളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. അതൊക്കെ ഓരോരുത്തരും ദൈവത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്, അത് തർക്കമുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ദൈവത്തിന് നമ്മൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ള നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നായി നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ അത് തർക്കിക്കേണ്ട കാര്യമില്ല. ഒരാൾ പറയുന്നു ഇപ്പൊ പറഞ്ഞു ദൈവം എന്ന് പറഞ്ഞ അനുഭവമാണ്, ഒരു തർക്കമില്ല. ദൈവം എന്ന് പറഞ്ഞ ബോധമാണ്, ഒരു തർക്കമില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രാപഞ്ചികമായ ഈ പ്രപഞ്ചത്തിനകത്തുള്ള നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അത് പ്രത്യേകിച്ച് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നം പറയുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ വിശ്വസിക്കാം. ഒരാൾ പറയുന്നത് ആരാണ്, ഞാൻ തന്നെ ദൈവം. ശരി, സമ്മതിച്ചു. ഞാൻ ദൈവമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേറൊരാൾക്ക് തന്നെ ദൈവമെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കെല്ലാം അറിയാൻ ഞാനാണ് ദൈവം, ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നു ഞാൻ ദൈവമാണ്. അവിടെ ഇന്ന് വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. കാരണം എന്താണ്, ഇതൊക്കെ പ്രാപഞ്ചികമായ കാര്യങ്ങളാണ്, ഈ പ്രപഞ്ചത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം എന്ന് പറയുമ്പം അത് ഈ പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. ആണോ? എന്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അകത്തുള്ള അല്ലാത്തത്? അതുകൊണ്ടെന്താ പ്രപഞ്ചത്തിൽ ഉൾപ്പെടാത്തത്? സൃഷ്ടിക്കുന്ന ആള് സൃഷ്ടിക്കപ്പെടാൻ കുഴപ്പമൊന്നുമില്ല. എന്താ തടസ്സം? അതായത് പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഉണ്ടായാലേ ദൈവത്തിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദൈവം എന്താണ്, പ്രപഞ്ചത്തിന് പുറത്താണ്, നേരത്തെ ഉണ്ടാണ്, പിന്നെ സൃഷ്ടിച്ചു. നേരത്തെ തന്നെ എന്താണ് സൃഷ്ടിച്ചു. അപ്പോ ദൈവം സൃഷ്ടിക്ക് പുറത്താണ്. അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണുണ്ടല്ലോ, നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ കളിയാക്കുന്ന ഒരു സിനിമ എന്നിട്ട് അറിയാം, ആളി തന്നെ സിനിമ കഥ എഴുതും, ആളി തന്നെ നായകനാവും, ആളി തന്നെ പാട്ടെഴുതും, ആളി തന്നെ സംവിധാനം ചെയ്യും. സന്തോഷ് പണ്ഡിറ്റല്ല ദൈവം, സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റല്ല ദൈവം. എന്തുകൊണ്ടത്? സന്തോഷ് പണ്ഡിറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അയാളെ തന്നെ കഥ എഴുതുന്നു, അയാളെ തന്നെ അഭിനയിക്കുന്നു, അയാളെ തന്നെ സംവിധാനം ചെയ്യുന്നു, അയാളെ തന്നെ പാട്ടെഴുതുന്നു, എല്ലാം അയാളെ തന്നെ. അതുപോലെ അല്ല ദൈവം എന്താണ്? ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. എങ്ങനെ? അതിലേക്ക് വരാം. ഞാനിപ്പോ ഈ പറയുന്ന ദൈവത്തെ കുറിച്ചാ പറയുന്നത്. അങ്ങനെ ആ ചില കാര്യങ്ങളെ പറ്റത്തില്ല, ചില കാര്യങ്ങൾ പറ്റത്തില്ല. അല്ല, അതുപോലെ തന്നെ ദൈവം, അതായത് ദൈവം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, മാറിയിരിക്കുന്നു, ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് നന്മയുണ്ട്, തിന്മയുണ്ട്, ദുരിതമുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ദൈവം ഇതിൽ പെട്ട് കഴിഞ്ഞാൽ സന്തോഷം പണ്ടിനത് പോലെ ആവും. ദൈവത്തിന് ചിരിക്കേണ്ടി വരും, കരയേണ്ടി വരും, ദൈവത്തിന് ആരെങ്കിലും തല്ലിക്കൊല്ലും. എന്തുകൊണ്ട്? ഇതിപ്പെട്ടിരിക്കുകയാണ്, ഇതെല്ലാം സംഭവിക്കും. അപ്പൊ ദൈവത്തിന് ഇതിൽ പെടാൻ പറ്റത്തില്ല. ദൈവം എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാം പാവകളിക്കാരനെ പോലെയാണ്. പാവകളിക്കാരൻ ഒരിക്കലും പാവയാകത്തില്ല. പിന്നെ എന്ത് ചെയ്യും? പാവകളെ കളിപ്പിക്കുന്ന പിറകിൽ നിൽക്കുന്ന ആളാണ്. അയാൾ പാവകളെ ചലിപ്പിക്കത്തേ ഉള്ളൂ. അയാളുടെ പാവയായി കഴിഞ്ഞാൽ പിന്നെ കളിപ്പിക്കുകയാണില്ല. ദൈവത്തിന് മാറിയില്ലേ പറ്റും. മാറി നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ സൃഷ്ടി ഉൾപ്പെടെയാണെങ്കിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിനെയും സൃഷ്ടിക്കണം. ദൈവം സംഹരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ദൈവത്തിനെയും സംഹരിക്കേണ്ടി വരും. സൃഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവത്തിനെ സൃഷ്ടിപ്പെടുത്താൻ ഒക്കത്തില്ല. ദൈവം ഇപ്പോഴും മാറിയെന്നേ പറ്റും. അങ്ങനെയുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെടാൻ പറ്റും? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതാർക്കും വിശ്വസിക്കണം അങ്ങനെ ഒരു ദൈവമുണ്ട്. അപ്പൊ വിശ്വാസത്തിനോട് യുക്തി വിചാരവും ശാസ്ത്രമൊന്നും ആവശ്യമില്ല. ഇപ്പൊ സാധാരണ മനുഷ്യരെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ഈ പറയുന്ന തരത്തിലുള്ള ദൈവത്തിൽ. അല്ലാതെ അവർക്ക് ദൈവത്തിന്റെ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ ഒന്നും അറിയത്തില്ല. അപ്പൊ അവിടെ അറിവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? സീറോ. വിശ്വാസത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നൂറുക്ക് നൂറ്. ഇപ്പൊ മനസ്സിലായ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ചോദിച്ചാലും ഇപ്പൊ ഈ പറഞ്ഞ അല്ല, അതൊക്കെ വരട്ടെ, അത് വരട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ മനസ്സിലായ ഞാൻ എന്താ പറഞ്ഞത്? എന്താണ് ഞാനിപ്പോ പറഞ്ഞ എന്താണ് അത് മനസ്സിലായോ? അത് പറ എന്തോന്നു? അതല്ല ഞാൻ പറഞ്ഞ, അതൊക്കെ പറഞ്ഞ വേറെ. ഞാനിപ്പോ പറഞ്ഞ വിഷയം എന്തായിരുന്നു? ചോദ്യം ചോദിച്ച എന്തായിരുന്നു? അതിന് ഉത്തരം പറഞ്ഞു. എന്നോട് ചോദിച്ച എന്തായിരുന്നു? പോട്ടെ, എന്തായാലും ചോദിച്ച വേറെ ആർക്കെങ്കിലും പറയാമോ? എന്തിനെ കുറിച്ചായിരുന്നു ചോദ്യം? എന്തായിരുന്നു? വിശ്വാസവും അറിവും. ഇതാണ് ചോദിച്ചത്. ഇതിന്റെ വ്യത്യാസമോ ചോദിച്ചത്? അതിന് മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. വിശ്വാസം വേറെയാണ്, അറിവ് വേറെയാണ്, അതിനാണ് ഇത് പറഞ്ഞത്. അപ്പൊ വിശ്വാസവും അറിവും തിരിച്ചറിയണമെങ്കിൽ ദൈവം എന്താണെന്നറിയണം. പറയുന്ന കാര്യങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം. പറയുന്ന വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരുന്നോ മനസ്സിലാകത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നോ, നിങ്ങൾ ദൈവത്തെ അറിയുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് എന്താണോ, എന്താണ് ദൈവം? പ്രപഞ്ചത്തിന്റെ പുറത്ത് നിന്ന് ഈ പ്രപഞ്ചത്തെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച് സംഹാരങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെ രക്ഷകനും ശിക്ഷകനുമായിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ പക്ഷെ അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഈ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അറിവിന് യാതൊരു വാല്യൂല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന എന്താണ്? നിയലോ സൃഷ്ടിയും സൃഷ്ടാവായോ എന്നൊക്കെ പറയുന്ന എന്താണ്? അതെന്താണ്? അത് ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവാണ്, വിശ്വാസം. ദൈവത്തിന്റെ വ്യാഖ്യാനമാണ്. അത് ആരാ പറയുന്നത്? ഇതൊക്കെ ഈ തീയല്ലോ സൃഷ്ടാവെന്നൊക്കെ പറയുന്നത് ആരാണ് പറയുന്നത്? ഇതുവരെ പറഞ്ഞെന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അത് തിയോളജി, ഫിലോസഫി ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അത് പറയുന്നത്. മറ്റേതാര് പറയുന്നു? വിശ്വാസികൾ. രണ്ടും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കും. അതൊരു വിശ്വാസിയുടെ വാക്കല്ല. അവിടെ പറയുന്നത് എന്താണ്? ഒരു തത്വചിന്തയാണ്. ദൈവം ഇന്നതിന്നതിന്നതൊക്കെയാണ് ദൈവത്തെ വിശദീകരിക്കുകയാണ്. അത് വിശ്വാസമുണ്ട്, മനസ്സിലായോ? പറയണ ഈ ഇരിക്കുന്ന പുസ്തകമാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ല. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ പുസ്തകം എന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമുണ്ട്, ഇന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. സാധാരണ മനുഷ്യരാരും എന്താണോ ഇങ്ങനെയുള്ള ചിന്തകന്മാരല്ല. പിന്നെ അവരെന്താണ്? വിശ്വാസികളാണ്. നമ്മൾ സംസാരിക്കുന്ന വിശ്വാസിയുടെ ദൈവത്തെ കുറിച്ചാണ്. മനസ്സിലായോ? അപ്പൊ ഈ തുടക്കത്തിൽ പറയുന്ന എന്താണ്? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാനെന്ന് പറയുന്ന ഏത് ദൈവത്തെ കുറിച്ചാ പറയുന്നു? വിശ്വാസിയുടെ ദൈവത്തെ കുറിച്ചാ പറയുന്നു. അവൻ അത്രയും പ്രാർത്ഥിച്ചാ മതി. അവൻ അതി കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് അന്നവും വസ്ത്രമൊക്കെ തരുന്ന ആരാണ്? ദൈവം. അപ്പൊ ദൈവത്തോട് അവൻ ഒരു കാര്യമേ ഉള്ളൂ, ഒരു ജോലിയേ ഉള്ളൂ. അവനെന്താണോ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവന്റെ ഒറ്റ ജോലിയേ ഉള്ളൂ. വേറെ ഒന്നും അവന് വിഷയമേ അല്ല. എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവരാണ്. അപ്പൊ ഈ വിശ്വാസത്തിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീരപ്പൻ കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ആരാണ്? അവനും നല്ലൊരു വിശ്വാസിയാണ്. എന്തുകൊണ്ട്? അവൻ ഓരോ ആനയെ വെടിവെക്കാൻ പോകുമ്പോഴും അവനൊരു ദേവിയുണ്ട്, ആ ദേവിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടേ പോകും. ദേവി എന്നെ ആന കുത്തരുത്, പോലീസുകാരൊന്നും വന്ന് എന്നെ വെടിവെക്കരുത്, ആനയെ കൊന്നിട്ട് എനിക്ക് എന്റെ കൊമ്പെടുക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നു. അവൻ വിശ്വാസിയാണ്. അപ്പൊ വിശ്വാസിക്ക് പിന്നെ കൂടുതലും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? അവന്റെ ദേവിക്ക് കൊമ്പുണ്ടോ, പല്ലുണ്ടോ? അങ്ങനെയുള്ള ഒരു കാര്യം അവന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവന്റെ മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ട്. അവന്റെ വിശ്വാസം രണ്ടു കാര്യങ്ങളിലാണ്. ഒന്ന് ദേവി, മറ്റൊന്ന് എന്തിനാണ്? ജ്യോത്സ്യം. സ്വന്തം ജ്യോത്സ്യമാണ് അവൻ. അയാളെ തന്നെ കണ്ടുപിടിച്ച ഒരു ജ്യോത്സ്യമുണ്ട്. ഇങ്ങനെ ചില കല്ല് അതൊക്കെ വെച്ച് നോക്കും, ശരിയായോ? മനസ്സിലായോ? നമ്മളിത് കുട്ടികളൊക്കെ ജ്യോത്സ്യം നോക്കുന്നുണ്ടിട്ടുണ്ട്, കൊച്ചുകുട്ടികൾ. രണ്ടുപേരിലും ഇങ്ങനെ കാണിക്കും, ഒന്നി തൊടാൻ പറയും, അത് അവരുടെ ജ്യോത്സ്യമാണ്. രണ്ടുപേരിലും ഒന്നി തൊടാൻ പറയും, അത് ശരിക്കും ജ്യോത്സ്യമാണ്. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിരിക്കുന്നതാണ്, അത് വേറെ കാര്യം. അതാണ് അവിടെയാണ് ജ്യോത്സ്യത്തിന്റെ തട്ടിപ്പ്. ജ്യോത്സ്യം എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ്. അത് ഈ പിള്ളേർ കാണിക്കുന്ന അതേ തട്ടിപ്പ് തന്നെയാണ്. എല്ലോ രണ്ടിനൊന്നും തൊട്ട് മിഠായി ആർക്കാ തരേണ്ടത്. ഇതേ തട്ടിപ്പ് തന്നെയാണ് ഈ ലോകത്തെ എല്ലാ ജ്യോത്സ്യന്മാരും കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ അവനുണ്ട്. അപ്പൊ അവൻ വിശ്വാസിയാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ. അപ്പൊ അവന് ദൈവത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവന്റെ കാര്യം സാധിക്കും. ഇപ്പൊ അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളും വലിയൊരു ശതമാനം അങ്ങനെയുള്ള വിശ്വാസികളാണ്. അമ്പലത്തിൽ തൊഴാൻ പോകുന്നവനും അമ്പലത്തിൽ വിഗ്രഹത്തെ മോഷ്ടിക്കാൻ പോകുന്നവനും വിശ്വാസിയാണ്. അവൻ മോഷ്ടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുറച്ച് കാണിക്കെടുത്ത് ആ കാണിക്കപ്പെട്ടിയിടും. എത്രയോ സംഭവങ്ങൾ ഇപ്പോഴാണെങ്കിൽ CCTV ഉള്ളതുകൊണ്ട് പല ഇടയ്ക്കിടയ്ക്ക് കാണാം. അമ്പലത്തിൽ ചെല്ലുന്നു, വിഗ്രഹം എടുക്കാനോ പോകുന്നു, അത് കാണിക്കപ്പെട്ട് കുത്തി തുറക്കും. ആദ്യം അവൻ എന്ത് ചെയ്യും, അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ആ കാണിക്കപ്പെട്ടിടും. ഞാൻ ഈ അടുത്ത കാലത്ത് പല CCTV കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവൻ അതിനെ കുത്തിപ്പൊളിക്കും. പിന്നെ അവന്റെ കഷ്ടകാലത്തിന് പോലീസ് CCTV വെച്ച് അവനെ പിടിക്കും. പക്ഷെ അവൻ വിശ്വാസിയാണ്, അല്ലെങ്കിൽ അവൻ ഇതിനാദ്യം കൊണ്ടിടുന്നു. അത് അതടുത്തോട്ട് ഒരുക്കി വയ്ക്കും. അപ്പൊ വിശ്വാസം ഇല്ലാത്തോണ്ടാണോ? വിശ്വാസത്തിന് അവിടെ അറിവിന്റെ ആവശ്യമില്ല. അവയെടുത്തോണ്ട് വന്ന സാധനം എന്താണ്, അവന് വിശ്വാസികൾ ആരും തന്നെ, വിശ്വാസികൾ ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. വിശ്വാസം എന്ന് പറഞ്ഞു ഇപ്പോ അമ്പലത്തിലെ ആൾക്കാർ വളരെ ഭക്തി വിശ്വാസത്തോടുകൂടി എന്ത് ചെയ്യുന്നു, കാണിക്കൊണ്ടിടുന്നു അല്ലേ. അപ്പോ അവൻ വിശ്വാസത്തോടുകൂടി ഭഗവാനെ സമർപ്പിക്കുകയാണ്. പക്ഷെ പൂജാരി എന്ത് ചെയ്യും, പൂജാരിമാര് അടിച്ചു മാറ്റും. സാധനം നടക്കുന്ന കാര്യമാണ്, സാധനം നടക്കുന്ന കാര്യമാണ്. പൂജാരിമാരടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകും. അപ്പോ ഈ അമ്പലത്തിൽ കൊണ്ടിടുന്നവനും വിശ്വാസമുണ്ട്, പൂജിക്കുന്ന പൂജാരിക്കും വിശ്വാസമുണ്ട്. ഉണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യും, അവൻ പോക്കറ്റ് വെക്കും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് അറിവുമായിട്ട് ബന്ധമൊന്നുമില്ല, എല്ലാരും ചെയ്യും. അപ്പോ അതെടുക്കാൻ പാടില്ല എന്നുള്ളത് കള്ളനും അറിയാം, ഇതെടുക്കാൻ പാടില്ല, പൊളിക്കുന്ന തെറ്റാണ്. കാശെടുക്കുന്ന പൂജാരിക്കും അറിയാം ഈ കാശടിച്ചു മാറ്റുന്ന തെറ്റാണ്. എന്നാലും അവൻ എന്ത് ചെയ്യും, അവൻ അതെടുക്കും, അവന്റെ ആവശ്യത്തിന് അവൻ എടുക്കുന്നു. അതിന് സാറിന് പറയുന്നതാണ് എല്ലാ രംഗത്തും വരുന്നതിനാണ് കോൺഫ്ലിക്ട് ഓഫ് ഇന്ററസ്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യർക്കൊക്കെ ഉള്ളതാണ്, മനുഷ്യന് കുറ്റം പറയാൻ പറ്റില്ല. കോൺഫ്ലിക്ട് ഓഫ് ഇന്ററസ്റ്റ് എന്താ എഴുതി വെച്ചത്? കോൺഫ്ലിക്ട് ഓഫ് ഇന്ററസ്റ്റ് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം താല്പര്യങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ. അല്ല, അവൻ അറിയാം, അവൻ അവനൊരു മോറൽ അവയർനെസ് ഉണ്ട്. എന്താണ് ഈ വിഗ്രഹം എടുക്കാൻ വരുന്നവനറിയാം ഇതെടുത്ത് മാറ്റാൻ പാടുള്ളതല്ല, അതാണ് അവന്റെ മോറൽ അവയർനെസ്. അത് അവന് ബോധമുണ്ട് അതിനെ കുറിച്ച്. ശരി, പക്ഷെ അവനെന്ത് വരുന്നു, മറ്റൊരു താല്പര്യം വരുമ്പോ ഈ രണ്ട് താല്പര്യങ്ങളും തമ്മിൽ ഒരു സംഘർഷം വരും. മറ്റൊരു താല്പര്യം വരുന്ന എന്താണ്, ഇത് അടിച്ചു മാറ്റണം, അടിച്ചു മാറ്റണമെന്നുള്ള ഒരു താല്പര്യം വരുന്നു. ഈ രണ്ട് താല്പര്യങ്ങളും തമ്മിൽ സംഘർഷം വന്നിട്ട് അവസാനം എന്ത് ചെയ്യും, അടിച്ചു മാറ്റാവുന്നവന് തീരുമാനിക്കും. താല്പര്യ വൈരുദ്ധ്യങ്ങൾ തമ്മിലൊരു സംഘർഷം നടത്തിയിട്ട് അവസാനം എടുക്കാമെന്നുള്ള പക്ഷത്തിൽ. അപ്പോ അത് വലിയ കുറ്റകരമായിട്ടാണ് എല്ലാ രംഗത്തും, മാനേജ്മെന്റ് രംഗത്തൊക്കെ വലിയ കുറ്റകരമായിട്ടാണ്. അതായത് ഇപ്പോൾ ഒരാള് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ധർമ്മസംഘത്തിൽ തന്നെയെന്ന് വെച്ചോളൂ, ധർമ്മസംഘത്തിന്റെ ഒരു മെമ്പറാണ്. അതിൽ കോൺഫ്ലിക്ട് ഓഫ് ഇന്ററസ്റ്റ് വരാൻ പാടില്ല, അതുപോലെ കുറ്റമാണ്. ഒരു കമ്പനിയിലൊക്കെയാണെങ്കിൽ അപ്പൊ പിരിച്ചുവിടും. ഇവിടെ ആണെങ്കിൽ ഓട്ടറിലുകൊണ്ട് പിരിച്ചുവിടാൻ പറ്റത്തില്ല. അപ്പോ എന്താണ് അയാളുടെ മുഖ്യമായ ഇൻട്രസ്റ്റ്, എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അതയാളുടെ മുഖ്യമായ ഇൻട്രസ്റ്റാണ്. പിന്നെ അപ്പൊ അതിനെ കുറിച്ച് അയാൾക്ക് അറിയാം, ബോധമുള്ള ആളാണ്, അയാൾക്കൊരു മോറൽ അവയർനെസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. പക്ഷെ അയാളുടെ ഉള്ളിൽ വേറൊരു താല്പര്യം വരും. എന്താണോ എന്താണ് താല്പര്യം വരും? അപ്പോ എന്തെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് കൈവശപ്പെടുത്തണം, എന്തെങ്കിലുമൊക്കെ. എന്നുവെച്ചാൽ സ്ഥാപനത്തിന്റെ ക്ഷേമത്തിന് ഉപരിയായിട്ട് തന്റേതായി താനെന്നുള്ള വ്യക്തി, അപ്പോൾ ഒരു കമ്പനിയുടെ താല്പര്യത്തിനപ്പുറം വ്യക്തി താല്പര്യം വരും. ഇതാണ് കമ്പനികളിലൊക്കെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുരുതരമായ കുറ്റമാണ്, അയാൾ അപ്പം തന്നെ പിരിച്ചുവിടും. ഒരു കമ്പനിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു വ്യക്തി താല്പര്യം ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ആ കമ്പനിയിൽ നിന്നോടും പിരിച്ചുവിടും. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫ്ലിക്ട് ഓഫ് ഇന്റർസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നടപടിയെടുക്കും. അയാൾ അപകടമാണ് ആ കമ്പനിക്ക്. അങ്ങനെ ഒരാളെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അയാൾ ഉടൻ പുറത്താക്കാം. കാരണം അയാൾ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം, അതിന് വിരുദ്ധമായൊരു താല്പര്യം അയാൾ വെച്ചു പുലർത്തുന്നു. അയാള് ഒരു കാരണവശാലും ആ കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. നമുക്കിവിടെയാണെങ്കിൽ അത് പറ്റൂ, പറ്റൂ. ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ ഈ വോട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് അങ്ങനെ വിരുദ്ധമായ ഒരു താല്പര്യം ഒരാൾ വെച്ച് പുലർത്തിയാലും എന്ത് ചെയ്യും, ഈ വിരുദ്ധമായ താല്പര്യങ്ങൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അത് തന്നെ. പക്ഷെ അവിടെ യേശു പറഞ്ഞു, യേശു പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, മനസ്സിലായോ? യേശു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നതിന് യേശു പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അത് ഇവിടെയും അത് പ്രായോഗികമാണ്. യേശു എന്താ പറഞ്ഞു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എന്റെ അർത്ഥം എന്താണ്? എല്ലാരും ഭാവികളാണ്, അതുകൊണ്ട് ആർക്കും കല്ലെറിയാൻ അർഹതയില്ലെന്നാണ്. ഇത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. ഈ പറയുന്നു എന്താണ് ഇതിലെ തെറ്റ്? അതായത് എല്ലാവരും പാപം ചെയ്തവരാണെങ്കിൽ എല്ലാവരും ശിക്ഷ അർഹിക്കുന്നവരാണ്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് വേണം? ശിക്ഷ കല്ലെറിയാൻ പാടില്ല എന്നുള്ളതല്ല, എല്ലാവരെയും കല്ലെറിയണം. ഒരാളെ അതിൽ നിന്ന് വിടാൻ പാടില്ല, മനസ്സിലായോ? പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തോ, അതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു നിയമത്തെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഈ പാപം എന്ന് പറയുന്നത് എന്താണ്? പാപം എന്ന് പറയുന്ന നിലവിൽ ഏത് കാലത്തും നമ്മുടെ മനുസ്മൃതിയുടെ കാലം മുതൽ ഇന്ന് വരെ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമലംഘനമാണ്, മൊറാലിറ്റി എന്ന് പറയും. ഓരോരോ കാലത്തും നിയമങ്ങൾ മാറി വരും. ഏത് കാലഘട്ടത്തിലും നിയമലംഘനത്തിനാണ് പാപം എന്ന് പറയുന്നത്. നിങ്ങൾ ധർമ്മം അധർമ്മം എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും, വേറെ ഒരു വഴിയില്ല. ധാർമ്മികതയെ മനസ്സിലാക്കാൻ വേറെ ഒരു വഴിയും നമുക്കറിയത്തില്ല. എന്താണോ നിങ്ങൾക്കറിയാൻ പറ്റില്ല, എന്റെ ഉള്ളിൽ ധർമ്മമാണോ, എനിക്കറിയാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ ധർമ്മമാണോ, ഇതാർക്കും അറിയാൻ പറ്റില്ല. പിന്നെ ധർമ്മവും അധർമ്മവും നമ്മളെങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയുന്നു? ഒരാള് നിലവിലിരിക്കുന്ന നിയമത്തെ ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ, നിയമത്തെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്ന പാപമാണ്. നിയമങ്ങളെ വിധേയമായാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. പാപം പുണ്യം ഒന്നും പറയണ്ട. നിയമത്തെ ഒരാൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അർഹനാണ്, അയാൾക്ക് ശിക്ഷ കിട്ടേണ്ടതാണ്, ശിക്ഷ അർഹിക്കുന്നവനാണ്. നിയമത്തെ ലംഘിക്കുന്നില്ലെങ്കിലോ അയാൾ ശിക്ഷ അർഹിക്കുന്നില്ല. അപ്പൊ ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ വരുന്ന ഏറ്റവും അതിന്റെ പ്രതിലോമകരമായ വശം എന്ന് വെച്ചാൽ എന്തുവരും? ഈ പറയുന്നതിൽ എല്ലാവരും കൂടെ ചേർന്ന് പാപം ചെയ്യും. എല്ലാവർക്കും പാപം ചെയ്യാത്തതുകൊണ്ട് ഒരു പാപം ചെയ്ത ഒരാളിനെ മുമ്പ് കൊണ്ടുവന്ന് അയാളെ കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും പാപം ചെയ്യാം, ആരെയും കല്ലെറിയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും പാപം ചെയ്യും, ആർക്കും ശിക്ഷയില്ല എന്നുള്ള അവസ്ഥ വരും. ഇതാകെ കുഴപ്പത്തിലാവും. ആൾക്കാരത് പൊക്കി പറയുന്നുണ്ടെങ്കിൽ അതൊരു അബദ്ധമാണ്. ഒരുത്തന്നൊരു എന്താണ് ഒരു നിയമം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞോ അവൻ ശിക്ഷാർഹനാണ് ഏതെങ്കിലും തരത്തിൽ. അങ്ങനെയാണെങ്കിലേ ധർമ്മവും അധർമ്മവും ഇവിടെ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എന്താണ്, അപ്പോ ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു. അതായത് നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ വ്യക്തിപരമായ താല്പര്യങ്ങൾ വരുന്നു, അത് കമ്പനിയുടെ താല്പര്യത്തിന് വിരുദ്ധവുമായി വരുന്നു. എന്നുവെച്ചാൽ അതൊക്കെ കമ്പനിക്ക് നഷ്ടം വരുത്തുന്ന കാര്യങ്ങളാണ്, പക്ഷെ തനിക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി. എന്തുകൊണ്ട്? താൻ നിയമലംഘനം നടത്തി, തനിക്ക് താൻ ശിക്ഷാർഹനാണ്. അപ്പൊ എല്ലാവരും എന്താണ് നിയമലംഘനം നടത്തുന്നു, അതുകൊണ്ട് തനിക്ക് ശിക്ഷ വേണ്ടെന്ന് പറയാൻ പറ്റൂ? എല്ലാവരും ശിക്ഷാർഹരാണ്. അവിടെ ശിക്ഷ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റും, എല്ലാവരും ശിക്ഷയായിട്ട് വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഈ കമ്പനി മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പാപം ചെയ്യാത്തവർക്ക് തള്ളറിയട്ടെ എന്നല്ല അവിടെ തന്നെയായി. പാപം ചെയ്തവനെന്ത് ചെയ്യും, ഉടൻ അവന്റെ പേരിൽ നടപടി സ്വീകരിക്കും, ഇല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഇത് ചെയ്യും. എന്നിട്ട് ഓരോരുത്തരും പറയും എന്താണ്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇത് നമ്മുടെ ഈ തെറ്റായ പാഠങ്ങളാണ് വ്യക്തിപരമായും പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മളെ അധപ്പതിപ്പിക്കുന്ന ഇത്തരം തെറ്റായ പാഠങ്ങൾ. അത് ശരിയായ നിലപാടല്ല. അതുകൊണ്ട് ഏതൊരു കമ്പനി ആയാലും ശരി, ഒരു ഉത്തരവാദിത്വമുള്ള ഒരാൾ ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ അവിടെ ഒരുത്തൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പേര് നടപടി സ്വീകരിക്കും. എന്നുവെച്ചാൽ പിന്നീട് അത് ചെയ്യാത്ത രീതിയിൽ നടപടി സ്വീകരിക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, വേറെ ആരും ചെയ്യത്തില്ല. അല്ല, അവിടെ പറയണ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ആവർത്തിച്ചുകൊണ്ടേ പിന്നെ അത് നശിച്ചു. ഒരു മാനേജ്മെന്റും അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണ്, വിശ്വാസം എന്ന് പറയുന്നിടത്ത് അറിവിന്റെ ആവശ്യമില്ല, ഒരു തരത്തിലുള്ള അറിവിന്റെ ആവശ്യമില്ല, വിശ്വസിച്ച മാത്രമാണ്. ഇനി അറിവ് വരുന്നിടത്താണ് അവൻ എന്താണ് പിന്നെ അടുത്ത് ചിന്ത വരുന്നത്. ഇത് നിയമത്തിന്റെ ലംഘനമാണോ അതോ നിയമത്തെ അനുസരിച്ചാണോ പോകുന്നത്? അപ്പോ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു, ശിക്ഷയ്ക്ക് അർഹനാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് വരികയും പിന്നെ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരാളെ എന്താണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് അയാൾക്ക് ശിക്ഷ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും. അത് തെറ്റാണെന്നോ, എല്ലാവരും എന്താണ് മഗ്ദലനം പറയും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മഗ്ദലനം പറയത്തെ ശിക്ഷിക്കണം. ശിക്ഷ എന്തെന്നുള്ള വേറെ കാര്യം, ശിക്ഷ ഇവിടെ ആവശ്യമാണ്. ഇനി പറയാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും കുറ്റം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരെയും ശിക്ഷിക്കണം. അതാര് ശിക്ഷിക്കണം, എന്തായിരിക്കണം ശിക്ഷ എന്നൊക്കെയുള്ള പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? അപ്പോ എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരാണ്, കുറ്റം ചെയ്താൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ്. അത് ആദ്യം. രണ്ടാമത് വരുന്നു, ആരാണ് ശിക്ഷിക്കേണ്ടത്, എന്താണ് ശിക്ഷ, അത് രണ്ടാമത് വരുന്ന പ്രശ്നം. ഇത് നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എന്തുവരും, ഈ പറയുന്ന പോലെ വരും, ഇവിടെ കുറ്റം ചെയ്യാത്ത ആരുമില്ലല്ലോ അതുകൊണ്ട് ഞാനും കുറ്റം ചെയ്യുന്നു. അപ്പോ ഞാനും മറ്റുള്ളവരും ആരും ശിക്ഷയ്ക്ക് അർഹരല്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കും തുടർന്ന് നടക്കുന്നത്? കുറ്റം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് വളരെ മോശം പ്രവണതയാണ്. ഇതൊരു കമ്പനിക്കും ചേരുന്ന പ്രവണതയാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കുറ്റവാളികളുടെ ന്യായീകരണമാണ്. കുറ്റവാളികളാണ് പറയുന്നത്. എന്താണ് ഇവിടെ ശരിയായിട്ട് ആരുമില്ലല്ലോ. അതുകൊണ്ട് താൻ ചെയ്യുന്ന തെറ്റിന്റെ ന്യായീകരണമാണ് ശരിയാരും ഇല്ലെന്ന് പറയുന്നത്. ഇതൊരു കമ്പനിയിലും അത് നടത്താൻ പാടില്ല. ക്രിസ്തു ഒരാള് പറയുന്ന വാചകമല്ല, അതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആ വാചകം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനെങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞത് തകരാറുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എങ്ങനെ അദ്ദേഹം ഉയർത്തി എഴുന്നേറ്റല്ലേ, അദ്ദേഹം ഉയർത്തി എഴുന്നേറ്റ് അതറിഞ്ഞില്ലേ. ആ കാര്യം കൂടെ അറിയണം. അതൊക്കെ വേറെ കാര്യം. പാപത്തിന്റെ മരണം ഫലം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉയർത്തി എഴുന്നേൽപ്പില്ല. ഇത് ഉയർത്തി എഴുന്നേൽപ്പുണ്ട്. അപ്പൊ അത് ഇതൊക്കെ ഒരുപോലെ കാണാൻ പാടില്ല. നല്ല ക്ലാസ്സിൽ പഠിക്കണം ഇതൊക്കെ.